കേഷാഞ്ചിത് പാഠസ്ഥു അനുബന്ധാസഞ്ജനാർത്ഥ കേഷാഞ്ചിത് പ്രപഞ്ചാർത്ഥ കേഷാഞ്ചിത് ബാധക ബാധനാർത്ഥ പച്ചതീതി പച്ചഹ നദട് ചോരട്ട് ദേവട്ട് ഇത്യാദിഷ്ഠിത ഈ പച്ചാതി ഗണത്തിൻ്റെ അത് ആകൃതി ഗണമാണെന്ന് പറഞ്ഞു. അതിൻ്റെ പ്രത്യേകതകൾ പറയണം. കേഷാഞ്ചിത് പാഠസ്ഥു ചില ശബ്ദങ്ങൾ ഇവിടെ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? നദട്ട്, ചോരട്ട് തുടങ്ങിയ ശബ്ദങ്ങൾ, ദേവട്ട്. അതെന്തിനു വേണ്ടിയിട്ടാണ്? അനുബന്ധ അസഞ്ജനാർത്ഥ, അനുബന്ധം ചേർക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. എന്താ അങ്ങനെ പറയാൻ കാരണം? പച്ചാതി ആകൃതി ഗണമാണെങ്കിൽ നദ അവ്യക്ത ശബ്ദം എന്ന് പറയുന്നത് ധാതുവിൽ നിന്നും അച്ച് വന്നു കഴിഞ്ഞാൽ നദ നിരുപസിദ്ധിക്കും. അതിന് പിന്നെ ഈ ഗണത്തിൽ പഠിക്കേണ്ട ആവശ്യമുണ്ട്. ചുരസ്ഥേയെ അതിൽ നിന്ന് അച്ച് വന്നു കഴിഞ്ഞാൽ പുകന്തലുവശം ഗുണം വന്ന് ചോരാന്ന് വരുമ്പോൾ അതിനെയും ഗണത്തിൽ പഠിക്കേണ്ട കാര്യമില്ല. ദിവ ക്രീഡ വിജിഗീഷ വ്യവഹാര സ്തുതി മത മോദ കാന്തി ഗതിഷു അറിയോ? അറിയണം. അപ്പോ അവിടെ പോകുന്നതിന്റെ ദിവസപ്രകാരം ഗുണം വന്നിട്ട് എന്ത് വരും? ദേവാന്ന് വരും. ഇതിനൊക്കെ എന്തിനായി ഗണത്തി വീണ്ടും പഠിച്ചിരിക്കുന്നു. അതിനാണ് പറയുന്നത് കേഷാഞ്ചിത് പാഠസ്തു അനുബന്ധ ആസഞ്ജനാർത്ഥ, അനുബന്ധത്തെ ആസഞ്ജനം ചെയ്യുന്നതിന് കൂട്ടിച്ചേർക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ഇവിടെ പഠിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഇവിടെ പഠിച്ചത്? നദേന നദട്ടെന്ന് പറഞ്ഞു, ചോരെ ചോരട്ടെന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ ടിത്വം അതിനു വേണ്ടിയിട്ട് തകാരത്തെ ഇത്തായിട്ട് നിർദ്ദേശിച്ചിരിക്കുന്നു. ടിത്വത്തിൻ്റെ പ്രയോജനം എന്താണ്? സ്ത്രീപ്രത്യം നിങ്ങൾ പഠിച്ചിട്ടില്ല, പഠിക്കുക. അവിടെ ഡിഡാണ് ദ്വേഷജ്ഞ മാത്ര കുരപ എന്താണെന്ന് പറഞ്ഞ് അതനുസരിച്ച് ഞീപ്പ് വിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുവേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ടിത്ത് അങ്ങനെ നിർദ്ദേശിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ. അതായത് ആകൃതി ഗണം എന്നുള്ളത് കൊണ്ട് നദ ചോര തുടങ്ങിയ ശബ്ദങ്ങൾ ശ്രദ്ധിക്കാമെന്നിരിക്കെ അത്തരം ശബ്ദങ്ങളെ പച്ചാതി ഗണത്തിൽ പഠിച്ചിരിക്കുന്നത് ടിത്ത് എന്ന് പറയുന്ന അനുബന്ധത്തെ ചേർത്തിട്ട് സ്ത്രീപ്രത്യം ഇരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ അകാരാന്തമായി കഴിഞ്ഞാൽ നദ ശബ്ദത്തിൽ നിന്ന് ടാപ്പ് വന്നിട്ട് നദാന്ന് വരും. നദീ നീണം വരേണ്ടത് നദവ്യക്തേ ശബ്ദേ നദി എന്ന് പേര് വന്ന എന്താണെന്ന് മനസ്സിലായത്? ചെറിയൊരു ശബ്ദം ഉണ്ടല്ലോ, അതാണ് നദീന്ന് വന്നത്. ചുരസ്ഥേയെ ചോരഹ എന്ന് പറഞ്ഞാൽ സ്പഷ്ടമാണ്. അപ്പൊ അന്ത ക എന്നുള്ളതിന് കൂടെ ടാപ്പ് ചേർത്ത് ഞീപ്പാണോ വരിക? അന്തകി എന്നാണോ അന്തക എന്നാണോ? അത് ചില ശബ്ദങ്ങൾ രണ്ടും വരാൻ പറ്റും. അവിടെ വികല്പ വിധികളൊക്കെ ഉണ്ട്. അതായത് ഏത് ഏതിനൊന്ന് കൃത്യമായി പരിശോധിച്ച് ചിലപ്പോൾ തെറ്റായും പ്രയോഗിക്കും. അന്തിക എന്ന് വരാം. പ്രത്യസ്ഥ സൂത്രപ്രകാരം ഈ വരും പൂർവ്വത്തിൽ കാരിക അല്ലേ. അങ്ങനെയൊക്കെ പല ഇടപാടുകളുണ്ട്. ക്ഷമിക്കുക, ഈ പഠിച്ചതൊക്കെ ഒന്നോർത്തിരുന്നാ നല്ലത്. പഠിക്കാനുള്ളതിനെ കുറിച്ച് ആകാംക്ഷപ്പെട്ടിട്ട് കാര്യമില്ല. അതവിടെ കൊടുത്തിരിക്കുന്നു. ചോരി ദേവി എങ്ങനെയാ വന്നതെന്ന് മനസ്സിലായല്ല. ദേവശബ്ദം ദ്വിതി സ്തുതി മോദ കാന്തി ഏതർത്ഥം വേണോ യോജിക്കാം. ദേവന ക്രീഡയും യോജിക്കാം. ദേവലോകത്ത് ക്രീഡിക്കുന്നവരല്ലേ ദേവന്മാർ. അതിൻ്റെ സ്ത്രീയാണ് ദേവി. ഇനി അതിൽ പ്രത്യേകത വരുന്നത് കേഷാഞ്ചിത് പ്രപഞ്ചാർത്ഥ പറയുന്നു. അതായത് പശ്ചാതി ഗണത്തിൽ തന്നെ വധ ചല തുടങ്ങിയ ശബ്ദങ്ങളുണ്ട്. വധ വ്യക്തായം വാചി ചല ഗത്യർത്ഥ. അതിൽ നിന്ന് വധ ചല എന്ന് പശ്ചാതി ധരിച്ചു വന്നാൽ വധ ചല വരും. പിന്നെ എന്തിനാണ് അത് പഠിച്ചിരിക്കുന്നത്? അനുബന്ധവുമില്ല. എൻ്റെ ആവശ്യമില്ല. ആകൃതി ഗണമായതുകൊണ്ട് ബദ്ധചല ശബ്ദങ്ങളെ ഈ കൂട്ടത്തിൽ പഠിക്കാതെ തന്നെ ശ്രദ്ധിച്ചൂടെ. എന്തിനു ബദ്ധചല എന്നെല്ലാം അവിടെ പറഞ്ഞിരിക്കുന്നു. ബദ്ധതീതി ചലതീതി ചല പറയുന്നു. പ്രപഞ്ചാർത്ഥം, പ്രപഞ്ചാർത്ഥം എന്ന് പറഞ്ഞാൽ വെറുതെ എല്ലാം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ പജാധ്യക്ഷ മൂലമാണ് വന്നിരിക്കുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് മാത്രം. എന്നുവെച്ചാൽ വിശേഷ പ്രയോജനമൊന്നുമില്ല. ആകൃതി ഗുണം കൊണ്ട് തന്നെ ശ്രദ്ധിക്കാം. എന്നാലും ചില ധാതുവിൽ ചില ഗത്യം അതിൽ നിന്ന് പജാധ്യക്ഷ വന്നിട്ടാണ് ചില ശബ്ദം എന്നൊക്കെ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട്. അതാണ് കേഷാഞ്ചിത് പ്രപഞ്ചാർത്ഥ. കേഷാഞ്ചിത് ബാധക ബാധനാർത്ഥ. ഇനി ചില ശബ്ദങ്ങളുണ്ട്, അത് ബാധക ബാധനം എന്നുവെച്ചാൽ എന്താണോ ബാധക ബാധനം, ആ അതാണ് ബാധിക്കുന്നതിനെ ബാധിക്കാൻ വേണ്ടി, അതിന് വേണ്ടിയിട്ടാണ്. ജാരഭര ജാരം ബിഭർത്തീരി ജാരഭര. ശുപചം ശ്വാനം പച്ചതീരി ശുപച. ഇവിടെയൊക്കെ എന്താണോ ഇവിടെ കർമ്മണ്യണ് ഇനി നമ്മൾ പഠിക്കുന്ന സൂത്രം കർമ്മണ്യെന്നുള്ള സൂത്രം പഠിക്കും. അത് വിധി വരുന്നതാണ്. വന്നു കഴിഞ്ഞാൽ ജാരഭാര എന്ന് വരും, ശ്വപാച എന്ന് വരും. അപ്പം അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ജാരഭരാന്ന് എന്ന് പറഞ്ഞത്. അണ്ണു വന്നു കഴിഞ്ഞാൽ എന്ത് വരും? എന്താ വരുന്നത്? അണ്ണു വന്നു കഴിഞ്ഞാൽ ഭരയുടെ പരത്തിൽ അണ്ണു വന്നാൽ ഉപതാവൃദ്ധി വരും. പക്ഷെ അച്ചു വന്നു കഴിഞ്ഞാൽ അത് വരത്തില്ല. ജാരഭര ശുപച്ച. ജാരൻ ഉള്ളവൻ ഉള്ളവൾ എന്നുള്ള അർത്ഥത്തിൽ. പട്ടിയെ പാകം ചെയ്യുന്നവൻ ശുപച്ചൻ, ഭക്ഷിക്കുന്നവൻ എന്നർത്ഥം. അങ്ങനെ പല ശബ്ദങ്ങൾ ഇനി വരുന്നുണ്ട്. ആണ് അവിടെ കൊടുത്തിരിക്കുന്നത് പച്ച തീരി പച. പച്ച ആദ്യത്തെ ശബ്ദം. നത്തട്ട് ചോരട്ട് ദേവട്ട് ഇത്യാദി ഷ്ടിത്തഹ ടിത്തുകളാണ് നദി ചോരി ദേവി. ഇനി അതിന് ദിവു ധാതു നിഗുബധ ഇതി കപ്രാപ്. അടുത്ത സൂത്രം നമ്മൾ പഠിക്കാമോ? നിഗുബധ ഞാപ്രീ കിരക്കഹ. ഇക്കുബധയാണല്ലോ ഉപതയിലിക്കില്ല ദിവു ധാതുവിൻ. ദിവു ധാതുവിന്റെ ഉപതയില് ഇക്കാണ്. അവിടെ ഇക്ക വന്നു കഴിഞ്ഞാൽ ഗുണം വരത്തില്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ട്? എന്തുകൊണ്ട് ഗുണം വരുന്നില്ല? നീത്തിച്ചാന്ന് പറയുന്ന സൂത്രം അത് പറയണം. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഉത്തരം കിട്ടണം. ഗുണം വരുന്നില്ല. എന്തുകൊണ്ട് ഗുണം വരുന്നില്ല എന്ന് പറഞ്ഞാൽ മതി. നീത്തിച്ചാൻ നിഷേധിക്കുന്നുണ്ട്. അതാണ് ദിവ്യതേഹേ ദിവധാതുവിന് ഇകുപഥ ഇതി കപ്രാപ്ത. അതുകൊണ്ട് ഇവിടെ അത് പഠിച്ചു എന്നർത്ഥം. ആരഭര ശ്വപച്ച അനേഹോ കർമ്മൻ ലണ്ണു പ്രാപ്ത. ഈ സൂത്രപ്രകാരം കപ്രത്യം പ്രാപ്തമായിരുന്നു. ഇവിടെ പജാദ്യ അച്ച് വന്നു, കല്ല വന്നു. ക വന്നു കഴിഞ്ഞാൽ ദേവ എന്ന് വരത്തില്ല, ദിവ എന്നേ വരത്തുള്ളൂ. ദിവ ധാതു എന്ന് കപ്രത്യം വന്നു കഴിഞ്ഞാൽ എന്തോരും ദിവ ആ ദിവ ദേവ വരത്തില്ല. പജാദ്യ അച്ച് വന്നു കഴിഞ്ഞാൽ പുകന്ത് ലഘുപദേശിച്ച ഗുണം വന്ന് ദേവ വരും. മനസ്സിലായോ? കപ്രാപ്ത. എന്നാ ശ്വപാകശബ്ദമുണ്ട്, ശ്വപാകൻ. അത് പറയുന്നത് നെങ്കുവാദിഷ്വപാട ശ്വപാകോപി. നെങ്കുവാദി ഗണത്തിൽ പഠിച്ചിരിക്കുന്നതുകൊണ്ട് കുത്തുവും വന്ന് വൃദ്ധിയും വന്ന് ശ്വപാക എന്നും വരാം. നെങ്കുവാദി അതാണെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. അത് രണ്ട് പേജ് കഴിയുമ്പോൾ, രണ്ട് പേജും വേണ്ട, അടുത്ത് തന്നെ വരും നെങ്കുവാദി. ഇനി ബാക്കി വരുന്നതെല്ലാം വിശേഷമായിട്ടുള്ളത്. ഇതിനിപ്പോൾ അത്യാവശ്യമായിട്ടുള്ള ഇതാണ്. പിന്നെ പ്രസിദ്ധമായ ചില ശബ്ദങ്ങൾ ഇതിൽ നിന്നുണ്ടാകുന്നുണ്ട്, രണ്ടിൽ നിന്നുണ്ടാകുന്നു. അത് കുറേ ഉദാഹരണങ്ങളൊക്കെ ബൈമിയിൽ കൊടുത്തിട്ടുണ്ട്. കൂടുതൽ അവിടെ നോക്കിയാൽ മതി. അടുത്തു വരുന്ന സൂത്രം ഇഗുപദ്ധഞാ പ്രീ കിരഹകഃ. ക്ഷിപ്പിധുനാണുലൃച്ചൗപ്പിക്ഷേപക്ഷേപ്ത ഉപധ യസ്യ ഏഷാം ഈകുപഥ ഈകുപഥശ്ച ഞാച പ്രീച ഖൃച ഈകുപഥ ഞാ പ്രീ കിര കിര എന്ന് പറയുന്ന ഏത് വ്യക്തിയാണ് ഷഷ്ഠി പഞ്ചമി കിര എന്താണ് നിങ്ങൾ എന്ത് പറഞ്ഞാലും കുറ്റം പറയാൻ പറ്റില്ല, കാരണം ഇവിടെ പാണിനിക്ക് ഒരാകെ ആശയക്കുഴപ്പമാണ്. പിന്നെ നിങ്ങളുടെ കാര്യം പറയാനുണ്ടോ? പല പ്രശ്നങ്ങളാണ് ഇവിടെ. അതായത് ഇക്കുപഥ എന്ന് പറയുമ്പം ധാരാളം ധാതുക്കൾ കിട്ടും. ഉപഥയിൽ ഇക്കുള്ള ധാതുക്കൾ ജ്ഞാവബോധനെ പ്രീ പ്രീഞ്ഞ തർപ്പണേ കൃവിക്ഷേപേ മൂന്ന് ധാതുക്കളെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. എല്ലാം താഴെ ടീകയിലൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോ ഇവിടെ സമാസം ചെയ്തിരിക്കുകയാണ്. ഏതൊക്കെ ഇക്കുപഥ ാണ് അപ്പൊ ഇതെന്ത് സമാസമാണ്? ദ്വന്ദ്സമാസം. ഇതരേതര യോഗമായാലും പ്രശ്നമാണ്, സമാഹാരമായാലും പ്രശ്നമാണ്, രണ്ടായാലും. ഇതരേതര യോഗ സമാസമാണെങ്കിൽ എന്ത് വരണം? ബഹുവചനം വരണം. ഇതിപ്പോ ഏകവചനമാണ്. വിഭക്തി അതാണെന്നുള്ളത് ഉറച്ചിരിക്കണം. എന്തുകൊണ്ട്? പ്രത്യേക പരസ്റ്റ എന്ന് പറഞ്ഞുകൊണ്ട് ഏത് വിഭക്തി ആയിരിക്കും? പഞ്ചമി ആയിരിക്കും. യുവതഞ്ഞാ പ്രീ കിരഹ ക എന്ന് പറയുമ്പോൾ പഞ്ചമിയാണ്. അപ്പോഴല്ലേ പരത്തിൽ ക വരത്തുള്ളൂ. ഇതരേതര യോഗമാണെങ്കിൽ എന്ത് വരണം? ബഹുവചനം വരണം. പക്ഷേ ഏകവചനം വന്നിരിക്കുന്നു. ഞാനെന്ത് സമാനം പറയും? മഹർഷിയുടെ പണിയായതുകൊണ്ട് ഹർഷപ്രയോഗം. സമാഹാരം എടുത്തു കഴിഞ്ഞുള്ള പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് നപുംസകമായാൽ എന്താ കുഴപ്പം? ഒരു വിഭക്തി നപുംസകമായി കഴിഞ്ഞാൽ ഇതരേതര സമാഹാരം നമസ്സോ എന്ന സൂത്രമാണ്. സമസ്സകം വൃത്തി സമാഹാരേ ദ്യുഗുർ ദ്വന്ദ്വശ്ച നമസ്സകം. സമാഹാരത്തിൽ ദ്യുഗുവും ദ്വന്ദ്വനും നമസ്സകമാണ്. അപ്പോൾ ഇവിടെ സമാസം ചെയ്ത് കഴിഞ്ഞാൽ ഇകുപഥ ജ്ഞാ പ്രീ കൃ എന്നിരിക്കും. ഇപ്പൊ സമാഹാരത്തിൽ നമസ്സുമായി കഴിഞ്ഞാൽ ഏത് സൂത്രം പ്രവർത്തിക്കും? അത് വന്നു സനമുസകം ആയി. നമുസമായി കഴിഞ്ഞാൽ സു പരത്തി വരുമ്പോ ഏത് സൂത്രം പ്രവർത്തിക്കും? കൃകാണ് സമോർ നമുസക, അതാണോ വരുന്നത്? ഹ്രസ്വോ നംസകേ പ്രാതിപതികസ്യ ഹ്രസ്വം വരണം. ഹ്രസ്വം വരും. ഇപ്പൊ കൃ എന്ന് പറയുന്നത് എന്തായി മാറും? കൃ കൃ വന്നു കഴിഞ്ഞാൽ കിരാ നിരുപസിദ്ധിക്കത്തില്ല. കിരാ നിരുപസിദ്ധിക്കണമെങ്കിൽ ഏത് സൂത്രം പ്രവർത്തിക്കണം? ഋതയിദ്ധാതോ ഇത്വര പരം വരണം. ഋതന്തമാണെങ്കിലേ അത് വരത്തുള്ളൂ. ഇപ്പൊ സമാഹാരമായി കഴിഞ്ഞാൽ കിര സിദ്ധിക്കത്തില്ല. ഇതരേതര യോഗമാണെങ്കിൽ ഏകവചനം വരത്തില്ല. അകെ പ്രശ്നം. ഇപ്പൊ രണ്ടിടത്തും എന്ത് സമാനം പറയേണ്ടി വരും? മഹർഷി ചോദ്യം പാടില്ല. ഇപ്പൊ പണിയുടെ സൂത്രങ്ങളിൽ തന്നെ എങ്ങനെ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുമ്പ് ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ കറക്റ്റ് ചെയ്യണ്ടേ? പാണിനി പഴയ അഭിപ്രായങ്ങളെല്ലാം മാറ്റിയിട്ടില്ലേ? ലോപകശാകല്യസ്യ ഇങ്ങനെ എത്രയിടത്ത് മാറ്റങ്ങൾ നിർദ്ദേശിച്ചിരിക്കുന്നു. പ്രസിദ്ധമായതിനെ അങ്ങനെ തന്നെ ഉപയോഗിക്കുന്ന എന്തിനാ ചോദിക്കുന്നത്? ഒരുപാട് പേരുടെ പേര് പറഞ്ഞു തന്നെ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അതന്നെ എവിടെ അതിനുത്തരമില്ല. പിന്നെ പറയുന്ന എന്താണ്, ചിലടത്ത് ചില ജ്ഞാപകം ഇങ്ങനെയൊക്കെ പറയാം എന്നുള്ളതേ ഉള്ളൂ. എന്നാലും തെറ്റ് മനഃപൂർവ്വം ചെയ്തിട്ടാണോ ജ്ഞാപിപ്പിക്കേണ്ടത് എന്ന് ചോദിച്ചാ എന്നേ പറയാൻ പറ്റൂ എന്ന് വേണമെങ്കിൽ പറയാം. യതിച്ഛതി കരോതി തത്. അത് വേണോ എന്ന് ചോദിച്ചാൽ അതും പ്രയാസമാണ്. ഇത് മറ്റുള്ളവരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ, ഇതൊക്കെ ആൾക്കാർക്ക് ആശയക്കുഴപ്പം ഉണ്ടാക്കിയല്ലേ. നിയമങ്ങൾ പറഞ്ഞിട്ട് തെറ്റിക്കുക, അതവിടെ ചോദ്യങ്ങൾ അവിടെ നിർത്തുക, വേറെ വഴിയില്ല. ഈ വിഷയങ്ങളൊക്കെ വ്യാഖ്യാനത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. എന്താ ഇങ്ങനെയാണ്? അങ്ങനെ ഇല്ല ഇല്ല, ഇത് വർഷം തന്നെ വേറെ ഒന്നും. എന്തുകൊണ്ട് ഏകോപനം ഒന്നും വിഭക്തി വ്യക്തിയാ വ്യക്തിയോ ബഹളം ഛന്ദസി ഛന്ദസ്സിൽ അങ്ങനെ ഒരുപാട് മാറ്റം കാണുന്നു. ഛന്ദവ സൂത്രാണി ഭവന്തി, ഇത് തന്നെ സമാധാനം. വേറെ ഒന്നും പറയാൻ പറ്റില്ല. തെറ്റ് തെറ്റ് തന്നെ ആര് ചെയ്താലും. പിന്നെ ഒരേ ഒരു വഴിയെന്ന് പറഞ്ഞാൽ എന്താണ്, തെറ്റാണെന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് തന്നെ അതിനെ ന്യായീകരിക്കുക, അതല്ല വേറെ വഴിയില്ല. ഇതിനകത്ത് വേറൊരു പ്രശ്നമുണ്ട്. ഞാ പ്രീ കൃ ഇതൊക്കെ ധാതുക്കളാണ് അല്ലേ? അപ്പൊ ധാതുവും സുബന്ധമായിട്ട് സമാസം ചെയ്യാൻ പറ്റും. പറ്റൂ? എന്തുകൊണ്ട് പറ്റില്ല? സുപ്സുപ അതാണ് നിയമം. സുബന്ധം സുബന്ധേന സമസ്യതേ, ഇതൊന്ന് ധാതുവാണ്. ഞാൻ എന്ന് പറയുന്ന ധാതുവാണെന്ന് ആർക്കും അറിയാൻ വയ്യാത്ത ധാതുവിൽ നിന്നല്ലേ പ്രത്യേകത്തെ പരത്തി വിധിച്ചത്? അപ്പൊ ധാതുവിനല്ലേ നിർദ്ദേശിച്ചിരിക്കുന്നു? അങ്ങനെ അപ്പൊ അതിന് സമാനം പറയുന്ന അത് തന്നെ. ഇങ്ങനെയുള്ള ശബ്ദങ്ങളെല്ലാം അനുകരണമാണ്, ഒറിജിനൽ ധാതുവല്ല, അനുകരണം. അനുകരണ ശബ്ദമാകുമ്പോൾ അതിനെ സുബന്ധമാക്കാം. അതുകൊണ്ടാണ് ഇങ്ങനെ ഇവിടെ എല്ലായിടത്തും, ഇതിവിടെ മാത്രമല്ല നേരത്തെ വന്നിടത്തുമുണ്ട് പ്രശ്നം. പക്ഷെ അവിടെ കുഴപ്പമില്ല. നന്ദി ഗ്രഹിപ്പച്ചാതിഭ്യോ അങ്ങനെയുള്ളടത്ത് പ്രശ്നമില്ല. നന്ദിശ്ച ഗ്രഹിശ്ച പച്ചഹച്ചു അതിനും കുഴപ്പമില്ല. പച്ചെന്ന് വേണമെങ്കിലും എടുക്കാം, കാരണം അടുത്ത് ആദ്യം വന്നിരിക്കുന്നുണ്ട്, ആ പദം ഒറ്റയ്ക്ക് നിൽക്കുന്നില്ല. പച്ചാതിഭ്യോ ഇപ്പൊ പച്ചെന്ന് തന്നെ ഇരുന്ന് നിൽക്കുന്നുണ്ടോ? നന്ദി ഗ്രഹിപ്പച്ച് ആദി ഏഷാം ഗൗരി സമാസം എന്താ എന്തുവരും? നന്ദി ഗ്രഹി പച്ചാതി അല്ല ഇനി നന്ദി ഗ്രഹ ഗ്രഹ നന്ദി ഗ്രഹി പച്ച എന്നായിക്കോട്ടെ. നന്ദി ഗ്രഹി പച്ച ആദി എന്നാലും എങ്ങനെ വരും? അവിടെ പ്രശ്നമുണ്ട്. അവിടെ എന്താണ് പച്ചയാണെങ്കിൽ എങ്ങനെ പറയും? നന്ദി ഗ്രഹി പച്ചാഹ. ഇപ്പൊ എന്ത് സമാസമായി? എതിരെതിരെ പച്ചയായാലും കുഴപ്പമില്ല. ഇനി നന്ദി ഗ്രഹി പച്ച എന്നാണെങ്കിലും കുഴപ്പമില്ല. നന്ദി ഗ്രഹി പച്ച ഇപ്പൊ എന്തായി? വേണ്ട, നന്ദി ഗ്രഹി പച്ച സമാഹാരമായി. കാരണം അവിടെ പ്രശ്നമില്ല എന്നുകൊണ്ട് അടുത്തൊരു പദവുമായിട്ട് വീണ്ടും സമാസം വന്നിരിക്കുന്നു. അങ്ങനെ വരുന്നിടത്ത് ഇത് സൂത്രത്തെ നമ്മൾ മനസ്സിലാക്കുന്നത് പിന്നീട് ഭാഷയിൽ പ്രയോഗത്തിൽ വരുമ്പോൾ ഇങ്ങനെയൊക്കെ പ്രയോഗിക്കാം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. സൂത്രത്തിൽ എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ അത് ഹർഷം, ഭാഷയിൽ അത് പ്രയോഗിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെ രണ്ടു തരത്തിലാകാം. ഇവിടെ രണ്ടു തരത്തിലായാലും ദോഷമാണ്. ഇവിടെ ഇഗുബന്ധാപ്രി കിര എന്ന് പറയുന്നിടത്ത് ഇതരേതര യോഗമായാലും സമാഹാരമായാലും ഹർഷം. അത് പൊതുവായി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഈ പാണിനീയ സൂത്രങ്ങളിലെ തന്നെ സംസ്കൃത ഭാഷയെ കുറിച്ചുള്ള പഠനങ്ങളുണ്ടോ? പാണിനീയ സൂത്രങ്ങളിൽ ഉപയോഗിച്ചാണ് സംസ്കൃത ഭാഷയെ കുറിച്ച് പണ്ടുണ്ട്. പിൽക്കാലത്ത് അതൊക്കെ റിസർച്ച് വർക്കുകളുണ്ട്. പിൽക്കാലത്ത് പലരും ഇതിനെക്കുറിച്ചൊക്കെ പഠനം നടത്തി ഒരുപാട് പ്രബന്ധങ്ങളൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഭാഷയുടെ വളർച്ച അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഭാഷയിലെ ഈ നിയമങ്ങളെ അനുസരിക്കാതെ പോയതിനെ കുറിച്ചൊക്കെ പഠനം നടത്തി. ഉണ്ട്, ലേഖനങ്ങളുണ്ട് ധാരാളം. കാളിദാസിനെ കുറിച്ച് അങ്ങനെ ഒരു ഹിന്ദിയിൽ പ്രസിദ്ധമായ ഒരു പുസ്തകമുണ്ട്, നിരങ്കുശത എന്ന് പറഞ്ഞു. കാളിദാസന്റെ പ്രയോഗങ്ങളിൽ പാണിനീയത്തെ അനുസരിക്കാത്തതിനെ കുറിച്ച് ഒക്കെ ഉണ്ട്. വ്യാകരണത്തെ കുറിച്ച് ധാരാളം പഠനങ്ങളുണ്ട്. അത് വിദേശികളെ തന്നെ ചെയ്തിട്ടുണ്ട്. പഠിച്ചിട്ട് കാര്യമായ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരാണ്. ഇവിടെ ഉള്ളവരത് കോപ്പി അടിച്ചിട്ടേ ഉള്ളൂ. നമ്മൾ കോപ്പി അടിക്കാൻ വിദഗ്ധന്മാരാണ്. ജോലി ചെയ്യുന്നൊക്കെ അവരാണ്. അതായത് ഇവിടെ ഉള്ളവർ പഠിച്ചാൽ അവർ ക്രിട്ടിക്കലായി ചിന്തിക്കില്ല. അവർ പറയും മാർഷം പ്രശ്നം തീർന്നു, പിന്നെ മുമ്പോട്ട് ചിന്തയില്ല. മറ്റവരങ്ങനെയല്ല, ചിന്തിക്കും എന്തുകൊണ്ടങ്ങനെ വന്നു. പൂർവ്വമാണ് ആയിരിക്കണം, അല്ലെങ്കിൽ പിന്നീടായിരിക്കും, അറിയത്തില്ല. പിന്നീടായിരിക്കും എന്തായാലും. ആ പിന്നീടാകാനേ വേണം. പാണിനി ബി സിയിൽ എന്നല്ലേ പറയുന്നു? പാണിനി ബി സിയിലാ പറയുന്നു പാണിനി. അപ്പോ അതിനുശേഷമാണ്. അത് കാലത്തെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും കൃത്യമായൊന്നും പറയാൻ പറ്റില്ല. പലർക്കും പല അഭിപ്രായമാണ്. അത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇവിടെ എന്തിന് കപ്രത്യം വിധിച്ചു? നീതിച്ച ഗുണനിഷേധം. കായൽ ശേഷിക്കുന്ന ഏതാണ്? ആ ക്ഷിപ ക്ഷിപ്യതി ദിവാദി വരുന്നതാണ്. ക്ഷിപ പ്രേരണ. പക്ഷെ ഇഗുപതൊക്കെയാണ് ഇത്. പക്ഷെ സാറിന് ഇത് പ്രയോഗത്തിൽ വരുന്നത് ഉപസർഗത്തിനനുസരിച്ചാണ് സാറിന് പ്രയോഗിക്കുന്നത്. ആക്ഷേപം, ഉക്ഷേപം, എറിയുക, നിക്ഷേപം അർത്ഥം മാറിയില്ലേ? വിക്ഷേപം അർത്ഥം മാറിയില്ലേ? വിക്ഷേപവും നിക്ഷേപവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒക്കെ ഉപസർഗം അനുസരിച്ച് അർത്ഥം മാറിയാ പ്രയോഗിക്കുന്നു. പിന്നെ ക്ഷേപം എന്നങ്ങനെ വരും. ഇവിടെ ക്ഷിപ എന്നല്ലേ വരത്തുള്ളൂ? കാരണം വാസരൂപോ അസ്ത്രീയാം പല പ്രത്യേകങ്ങളും വരാം. എന്താണ് എന്റെ വൃത്തി? അസ്മിൻ ധാത്വധികാരേ അപവാദപ്രത്യയോ ഉസർഗസ്യ ബാധകോ വാസ്യ. സ്ത്രീ അധികാരോക്തം വിന അതുകൊണ്ട് പല വേറെ രൂപത്തിൽ വന്നാലും അതാണ് പറയുന്നത്. രൂപം കണ്ടു കഴിഞ്ഞാൽ എന്ത് അങ്ങനെ വന്ന് ഇങ്ങനെ വന്നെന്ന് ചോദിക്കുന്നതിന് മുമ്പ് ഒന്ന് ഇരുത്തി ചിന്തിക്കണം. ഏതൊക്കെ സൂത്രങ്ങളുണ്ട്? ശരി തെറ്റെന്ന് വ്യാകരണം അനുസരിച്ച് പറയാൻ പ്രയാസമെന്ന് പറയുന്നത് കൊണ്ടാണ് ഇത്തിരി കാർക്ക് ഓർമ്മിച്ച് വെക്കാൻ കഴിയുന്നു. പ്രയാസമാണ്. അപ്പം നമ്മൾ തെറ്റെന്ന് പറയുന്ന മുമ്പേ പരിശോധിക്കണം. ചിലപ്പോൾ എവിടെയെങ്കിലും ഒരു വിധി കാണും. ഇവിടെ ഉത്സർഗം അപവാദവും എല്ലാം പ്രവർത്തിക്കും. കപ്രത്യമല്ലേ വിധിച്ചിരിക്കുന്നത്? അപ്പോൾ ക്ഷേപഹ എന്നിങ്ങനെ വരും, ആക്ഷേപം എങ്ങനെ വരും എന്നൊക്കെ ചോദിച്ചാണ് ക്ഷിപഹ എന്ന് പറയുന്നത്. ലിഖ ലിഖ ലേഖനെ ലിഖതീരി ലിഖഹ. പക്ഷെ ഇവിടെ അർത്ഥം എന്തായിരിക്കും? ലിഖതീതി ലിഖഹ എന്ന് പറഞ്ഞു എന്താ ലിഖ അർത്ഥം? എഴുതുന്നവൻ. അപ്പൊ പിന്നെ ലേഖക എന്നങ്ങനെ ഒരു സ്വാർത്ഥത്തിലോ ലേഖക യോരനാകു പൊന്തിലവിശ ഗുണം ലേഖക. അർത്ഥം ഇത് തന്നെ. എഴുതുന്നവൻ ഉണ്ടായ രണ്ടു രൂപം വന്ന് അതാ പറഞ്ഞത്. പലതരത്തിലും രൂപങ്ങൾ വരാമെന്ന് പറയും. ബുധ ബുധ അവബോധനെ ബുദ്ധിതി ബോധിക്കുന്നവൻ. ബുധ ഇവിടെ എല്ലാം എന്താ സംഭവിച്ചിരിക്കുന്നത്? ഗുണനിഷേധം വന്നു പോകും തെലവ്. ഇതെല്ലാം ഇകുബുധയ്ക്ക് ഉദാഹരണം. കൃഷ്യതനൂകരണേ കൃഷ ഗുണം വന്നില്ല. അടുത്ത് വരുന്നത് ഇകുപതയുടെ ഉദാഹരണം കഴിഞ്ഞു. അടുത്ത് ഞാ അവബോധനെ. ഞായിൽ നിന്ന് കപ്രത്യം വന്നു കഴിഞ്ഞാൽ അതായത് ശരിക്കും ഞാ എന്നിരിക്കുന്ന നടത്തിയ സൂത്രം വരുന്നു. ആതോലോ പേടിച്ചയുടെ വൃത്തി എന്താണ്? അങ്ങനെയാണ് ആതോലോ പേടിച്ച അജാദ്യോഹോ ആർദ്ധാത്യോഹോ നിത്യദോഹോ ആത്മോലോപ അല്ല അജാദ്യോ രാധാത്മയോഹോ ആ കിങ്ോ പരയോഹോ ഇട്ടും പരമിരിക്കുമ്പോൾ കിത്തും കിത്ത് പരമിരിക്കുമ്പോൾ ആത്മോലോപ ആർദ്ധാത്വത്തിൽ ആകാരം ലോപിക്കും പഠിച്ചാണ്. അതറിഞ്ഞിരിക്കണം. ആകാരലോപിക്കും കിങ് തിടോഹോ പരതഹ എന്നാണ് ആത്മലോപ അർത്ഥാത്മക. സൂത്രത്തിന്റെ അർത്ഥം മനസ്സിലാക്കിയാലേ കാര്യമുള്ളൂ. അപ്പൊ ആകാരം ലോപിച്ചു കഴിഞ്ഞാൽ ഞഹ പ്രീണാതീതി പ്രീഞ്ഞ് തർപ്പണേ പ്രീണാതീതി പ്രിയ പ്രീയാണ് ധാതു. പ്രത്യേകിച്ച് ശ്രദ്ധിക്കുന്നു പ്രീ പരത്തിൽ കാവുന്നു ആശേഷിച്ചു ഗുണം വരുമില്ല. അതുകൊണ്ട് ഏ സൂത്രം വരുന്നു? എന്താണ് എന്റെ വൃത്തി? ശ്നുപ്രത്യാന്തസ്യ അതിനുദാഹരണം ഇപ്പോഴാണ് വന്നത്. ഇവിടെ വ്യക്തമായിട്ട് കിബന്ധങ്ങൾക്ക് ഉദാഹരണം വരും. ഇവിടെ എന്താണ്? ഇവർണ പൂർണാന്തസ്യ ധാതോഹോ. പിന്നെ ഒന്നുകൂടെ ഉണ്ട്, ബ്രൂ വ്യത്യസ്യ യങ് വങ്ങു സ്ഥ അജാതി അജാതി ബാക്കി പ്രത്യയെ പ്രത്യയം വരവായിരിക്കും. പ്രത്യം എന്നേ പറയുന്നുള്ളൂ, അവിടെ പ്രത്യേകിച്ച് ഇന്ന പ്രത്യം എന്ന് പറയുന്നില്ല. അതുകൊണ്ട് ഏതെങ്കിലും പ്രത്യേകം ഇരുന്ന അവിടെ കാപ്രത്യം ഇരിക്കുകയാണ്. ഇവർണ ഉവർണാന്തസ്യ ധാതോഹോ, ഇവർണാന്തമായ ധാതുവാണ് പ്രീ ഇയങ് വരും. അപ്പൊ എങ്ങനെ വരുന്നു? പ്രിയഹ എന്ന് വരും. പക്ഷെ മലയാളത്തിൽ പറയുമ്പോൾ പ്രിയ എന്ന് പറയും. ഇയങ് വന്ന പ്രിയ എന്ന് വരും, പ്രിയ എന്നേ വരത്തുള്ളൂ. പ്രിയഹ പ്രിയ എന്ന് വരത്തില്ല, ഇയങ് വരുന്നുണ്ട്. ധാതു ദീർഘമാണ്, പക്ഷെ ഇയങ് വന്നു കഴിഞ്ഞാൽ എന്തേ വരത്തുള്ളൂ? ഇയങ് വരുന്ന പ്രിയ എന്ന് വരും, പ്രിയ എന്ന് വരത്തില്ല. മലയാളത്തിൽ അങ്ങനെ പറയൂ, എഴുതുമ്പോ എഴുതില്ലോ, പറയുമ്പോഴും പ്രിയ എന്ന് പറയും. പക്ഷെ എഴുതണത് ഉച്ചാരണത്തിൽ ബുദ്ധിമുട്ടായതുകൊണ്ടല്ലേ അങ്ങനെ പറയുന്നത്? എന്തായാലും അങ്ങനെ പറയാറുണ്ട്. ഹിന്ദിയിൽ പിയ എന്ന് പറഞ്ഞ ഇതേപോലെ തന്നെയല്ലേ? എങ്ങനെ ഹിന്ദിയിലും അത് പിയ എന്നായി മാറുക? പിയ എന്നായി മാറും. പിയ പ്രിയൻ എന്നുള്ളതിന് പിയ എന്ന് പറയും. അത് ഉച്ചരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടല്ലേ? ഹ്രസ്വം പ്രി എന്നൊക്കെ പറയാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരിക്കില്ലേ? അതുകൊണ്ടാണോ? ആധ്യാത്മികം എല്ലാത്തിനും ദീർഘമാക്കല്, ലൗകികം അല്ല. ഹ്രസ്വം പറയുമ്പോൾ ഒരു മാത്രം ലാഭിക്കില്ല, അതിലെ എളുപ്പം. ദീർഘം പറയുന്നതിന് എന്താ എളുപ്പം? ഹ്രസ്വം പറഞ്ഞാൽ ഒരു മാത്രം ലാഭം. അങ്ങനെ പിന്നെ ഹ്രസ്വം കാണത്തില്ലല്ലോ ഒരിടത്ത്. ചിലക്ക് ബുദ്ധിമുട്ടാനാണ് എളുപ്പം. എന്തായാലും അങ്ങനെ പ്രയോഗിക്കുന്നു പ്രിയ. ധാരാളം പ്രയോഗത്തിൽ വരുന്നതാണ്. കിരതീതി കിര ത്രിവിക്ഷേപേ, ഇത് പൊതുവെ മണ്ണെല്ലാം ഇങ്ങനെ കുത്തി എറിയുന്നത് കൊണ്ട് ഇത് പൊതുവെ പന്നി കിരഹ എന്ന് പറയുന്നു. കിരതീതി ഇവിടെ എന്താണ്? കൃ ക വന്നു, ഗുണം വരുന്നില്ല. കൃ എന്നിരിക്കും ഏത് വരുന്നു? സൂത്രം ഇറുതൈ ധാതു ഇത്വം വന്ന് രപരം വന്നപ്പോ എന്തായി? കിര് പരത്തിലെന്തിരിക്കുന്നു? ആ കിര സ്വതുത്പത്തി കിര കിരതീതി കിര. പന്നി എന്നുള്ള അർത്ഥത്തിൽ സംസ്കൃതത്തിൽ ധാരാളം ഉപയോഗിക്കുന്നു കിര. വാ അസുരൂപവിധിന നുളുത്രിച്ചോ അപ്പി, വാസുരൂപവിധിയിലൂടെ നുളുത്രിച്ചും വരും. ക്ഷേപക ക്ഷേപ്ത, ഇവിടെ എന്തോന്നു നൊല്ല് വന്നപ്പോ ക്ഷേപക അക്ഷേപകൻ എന്നൊക്കെ സാറിന് പ്രയോഗിക്കാറുണ്ട്. തിരിച്ചു വന്നപ്പോ ക്ഷേപ്ത. ആദശവിസർഗേ അടുത്ത സൂത്രം കഹസ്യ, പൂർവത്തിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട് ക. ഇവിടേക്ക് ഉപോധസമാസത്തിന്റെ ആവശ്യം വരും, അതൊക്കെ നമ്മൾ കുറച്ചുകൂടി ഒന്ന് രണ്ട് സൂത്രം കൂടെ പോയിട്ട് അത് ചർച്ച ചെയ്യും. ഒരു സൂത്രം അടുത്ത ദിവസം ചിലപ്പോൾ വരും. ഉപസർഗ ഉപപദമായിരിക്കുമ്പോൾ ആ തശ്ച ആദന്ത ധാതുക്കളിൽ നിന്ന് എന്ത് വരുന്നു? കപ്രത്യം വരുന്നു. സമാസം കൂടെ വരുമെന്നുള്ള വിശേഷത. സുഗ്ലായതീതി സുഗ്ലഹ പ്രകൃഷ്ടം ജാനാതീതി പ്രജ്ഞ വിളൈ ഹർഷക്ഷയെ സുപൂർവത്തിയിരിക്കുന്നു കൊണ്ട് സമാസം വേണം. ഗ്ലൈ ഹർഷക്ഷയെ പരത്തിൽ എന്ത് വരുന്നു? കപ്രത്യം വരുന്നു. കാലാശേഷിക്കും പയസൂത്ര വരുന്നത് ആദേശ ഉപദേശേ ഏജ എന്താണ് വൃത്തി? ഏജന്തസ്യ ധാതോരാത്മം സ്യാത് നതുശിതി ആത്മം വരും. ഗ്ലാ ഗ്ലൈ എന്ന് പറയുന്നത് എന്തായി? ഗ്ലാ പരത്തിലായിരിക്കുന്നു. എന്ത് വരുന്നു? ആതോലോപ ഇടിച്ച നല്ലവണ്ണം ക്ഷീണിച്ചവൻ സുഗ്ലഹ. സിദ്ധാന്തകൗമുദി അർത്ഥപ്രകാശിക എന്ന് പറഞ്ഞൊരു പുസ്തകമാണ് ഹിന്ദിയിൽ, കിട്ടുമെങ്കിൽ വാങ്ങി വായിച്ചു നോക്കും. ഇപ്പോൾ ഔട്ട് ഓഫ് പ്രിന്റാണ്, പക്ഷേ ആർക്കീവ്സിൽ കാണും. സിദ്ധാന്തകൗമുദി അർത്ഥപ്രകാശ എല്ലാ വാക്കുകളുടെയും അർത്ഥം കൊടുത്തിട്ടുണ്ട്, മുഴുവൻ വാക്കുകളുടെ. അതായത് ചിലപ്പോൾ നമ്മൾ വ്യുത്പത്തി അനുസരിച്ച് പറയുന്ന അർത്ഥമായിരിക്കില്ല, സാഹിത്യത്തിൽ പ്രസിദ്ധമായ അർത്ഥം കാണും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ കിരഹ ത്രിവിക്ഷേപേ എറിയുന്നവനെന്നർത്ഥം പറയാം, പക്ഷേ അർത്ഥം അത് പ്രയോഗിക്കുന്ന എവിടെ? പന്നിയിൽ. അതുപോലെ ഉള്ള അർത്ഥങ്ങൾ വിശേഷിച്ചറിയുന്നു. ചില സപ്നയായിട്ട് ഉപയോഗിക്കും. അസുരന്റെ പേരുണ്ട്, അസുരന്റെ പേരുണ്ട് ലവണാസുരൻ. പ്രജ്ഞൻ വിദ്വാൻ പണ്ഡിതൻ പ്രാപൂർവത്തിലുള്ള ന്യായൻ നിന്ന് എന്തോന്നു കാവുന്നു. എന്തുവരുന്നു? ആത്മലോകം ഇടിച്ച് ആകാരം പോയി, ആകാരം കൂട്ടിച്ചേർത്ത് പ്രജ്ഞ. അവിടെ പറയുന്നു ശ്യാംബധ, അതും അടുത്ത് വരാൻ പോകുന്ന ഒരു സൂത്രമാണ്, ലോകസിദ്ധാന്ന് തോന്നി വരുന്നതല്ല. കണ്ടോ സൂത്രം? ഇതിൽ 40-ാമത്തെ പേജ് കണ്ടോ? കണ്ടോ? അത് പ്രയാസപ്പെടണ്ട, അതിൻ്റെ താഴെ പിരിച്ചെഴുതിയിട്ടുണ്ട്, ടീകയിൽ നോക്കി അതങ്ങ് വായിച്ചാൽ മതി, പ്രസംഗതി എളുപ്പമാവും. അല്ല സൂത്രം നോക്കി വായിക്കാൻ പോയാൽ പാലങ്ക മൂലങ്ക എന്നായിപ്പോ. താഴെ എഴുതിയിരിക്കുന്നതാണ്ടോ? താഴെ നിന്ന് 4-ാമത്തെ ലൈൻ ഇതാണ് മേലെഴുതിയിരിക്കുന്നതെന്നുള്ളത് തലവ് തീർന്നാലും വായിക്കാൻ ഒക്കത്തില്ല. വൈയാകരണ സിദ്ധാന്ത കോമുദി, അതിലെ ടെക്സ്റ്റിലെ ഓരോ ധാതുവിന് ശേഷം ഓരോ കോമേറ്റ്സ് ഉണ്ട്. അല്ല ഇത് ഇപ്പൊ എടുക്കുന്ന ഇവര് അവിടെ നിന്ന് പ്രസിദ്ധീകരിക്കുന്നൊക്കെ ഇതുപോലെ ലേസർ പ്രിന്റ് എടുത്തിട്ട് അതിന്റെ കോപ്പി എടുത്തിട്ട് പ്രിന്റ് ചെയ്യണം, അല്ലാതെ അച്ചു നിരത്തി പ്രിന്റ് ചെയ്യുന്ന ആ പരിപാടിയൊന്നുമില്ല. ഫോട്ടോസ്റ്റാറ്റ് തന്നെ. അതാകുമ്പോൾ ഒരുപാട് ഗുണമുണ്ട്, അവർക്കൊരു 100 കോപ്പി എടുത്തു വെച്ചാൽ മതി, പ്രിന്റ് എടുത്തു വെച്ചാൽ മതി, അത് തീരുമ്പോൾ അടുത്ത 100 എടുത്തു വയ്ക്കും. ബൾക്കായിട്ട് പേപ്പർ എടുത്ത് പ്രിന്റ് ചെയ്ത് വെച്ച് വർഷങ്ങളോളം വെച്ച് വയ്ക്കേണ്ട കാര്യമില്ല, എല്ലാം ഫോട്ടോ കോപ്പിയാണ്. എന്തെങ്കിലും സൈഡിൽ നോട്ടുണ്ടെങ്കിൽ അതും വരും. ഒന്നും വേണ്ട, പ്രൂഫ് റീഡിംഗ് ആവശ്യമില്ല. ഇപ്പൊ പുതിയ ഒരു പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതെല്ലാം ഇങ്ങനെയാണ്. ഈ സംബന്ധ പുസ്തകം ഏറ്റവും വലിയ ലാഭം അധികം പുസ്തകം പ്രസിദ്ധീകരിക്കേണ്ട, 100 എണ്ണം മതി. ചിലപ്പോൾ നമ്മൾ ഓർഡർ കൊടുത്തിട്ടായിരിക്കും അവർ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. ആദ്യത്തെ പേജ് മാത്രം മാറ്റും, സെക്കൻഡ് എഡിഷൻ, തേർഡ് എഡിഷൻ എന്നൊക്കെ വർഷവോട്, ബാക്കിയെല്ലാം ഇത് തന്നെ. പിന്നെ അപ്പോഴപ്പോഴും ആവശ്യത്തിനടുത്ത് അടിച്ചു കൊടുത്താൽ മതി. ഫസ്റ്റ് പേജ് മാറ്റും. അല്ലാതെ സംസ്കൃത പുസ്തകമൊക്കെ എവിടെ ചിലവാകുന്ന ആരുവാകുന്നു? സിലബസിലുള്ളത് മാത്രമേ വിൽക്കാൻ പറ്റൂ യൂണിവേഴ്സിറ്റികളുടെ. ആരുണ്ട് ഇപ്പൊ? ഒന്നും ആരും ഇല്ലല്ലോ. ഇപ്പൊ ഉള്ളവർ കൊണ്ട് പ്രൂഫ് നോക്കിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ഉടനെ സിദ്ധം തോന്നി വരുന്നതല്ല. ഇവിടെ കൊടുത്തോണ്ട് വായിച്ചതേ ഉള്ളൂ. ഈ നങ്ക്വാദിഷു നങ്ക്വാദീനാംശം പറയുന്ന സൂത്രം മുമ്പേ വന്നിട്ടുള്ളതാണ്. അതായത് കൃത്യപ്രക്രിയയിൽ വന്നിട്ടുള്ളതാണ്, ശേഷം വരുന്നതല്ല. കുത്വം വിധിക്കാൻ വേണ്ടിയിട്ട് അത് ആദ്യം വരും. 19-ാമത്തെ പേജിൽ നങ്ക്വാദീനാംശ നേരത്തെ വന്നു. കുത്വ സ്യാത് നങ്കു. നങ്കു എന്ന് പറഞ്ഞാൽ കൃഷ്ണസാരം, മൃഗം, ഒരു തരം മാന് ആണ് നങ്കു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വരുന്ന ഇത് കൃപ്രകരണമായിട്ട് ബന്ധമൊന്നുമില്ല. കുത്തും ഇരിക്കുന്ന സൂത്രം ചോക്കു അതിനോടൊക്കെ ചേർന്ന് വരുന്നു. നേരത്തെ ഒന്നല്ല ആ സൂത്രം, അതുകൊണ്ട്.